അപ്രമേയം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രമയ്ക്ക് വിഷയമല്ലാത്തത്. അപ്രമേയം അതുപോലെ തന്നെ അമേയം മാങ്ങുമാനെ ശ്രദ്ധിച്ച് മാന അർത്ഥത്തിന് അളക്കുക എന്നുള്ള അർത്ഥമുണ്ട്, അറിയുക എന്നുള്ള അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് അമേയം എന്ന് പറഞ്ഞാൽ ശരിയായി അറിയാൻ കഴിയാത്തത്, പൂർണ്ണമായി അറിയാൻ കഴിയാത്തത്, ബ്രഹ്മാത്മാകമായി അറിയാൻ കഴിയാത്തത് എന്ന് പറയാൻ എണ്ണിയാൽ ഉടനാത്ത അളക്കാൻ കഴിയാത്തത്. അമേയമാണ് എന്ത്? എന്താണ് അമേയമായിരുന്നത് എന്നാണ് പറഞ്ഞത്? മായാകാര്യങ്ങൾ മായാകാര്യങ്ങളായിരിക്കുന്ന ഈ പ്രപഞ്ചം എന്താണ്? അമേയമാണ്. അപ്പോ അമേയ വൈഭവം എന്ന് പറഞ്ഞാൽ എന്താ? മായ. വൈഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? അമേയം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനാ പറയുന്നത്? കാര്യങ്ങൾ അമേയം വൈഭവം അമേയ വൈഭവ മായ മായ വിശേഷിപ്പിക്കുകയാണ്. ആ വൈഭവം കാര്യം ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയോടെ പറയുന്നത് പ്രാക് അഭാവം മുമ്പുള്ള അതിന്റെ അഭാവം എന്ന് വെച്ചാൽ ഇവിടെ ഇല്ലായ്മ. ഏതിന്റെ ഇല്ലായ്മ? മായാകാര്യങ്ങളുടെ മായാകാര്യങ്ങൾ ജഗത്ത്. അപ്പൊ ജഗത്തിന്റെ ഇല്ലായ്മയെ കുറിച്ചാണ് പറയുന്നത്. എന്നുവെച്ചാൽ ജഗത്ത് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു ആസീതത്തിലെ അസദേവീത മുമ്പ് ഉണ്ടായിരുന്നില്ല. അസത്വം എന്ന് പറഞ്ഞില്ലാതിരുന്നു, അതെന്നെ ഇവിടെയും പറയും. സൃഷ്ടിക്ക് മുമ്പ് ഇതൊന്നും ഉണ്ടായിരുന്നു. സൃഷ്ടിക്ക് മുമ്പെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതില്ലായിരുന്നു. സൃഷ്ടിക്ക് മുമ്പ് അസത്വം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ, അഭാവം എന്ന് പറഞ്ഞാലും അർത്ഥം ഒന്നുമില്ല. എന്താണ് ഇതൊന്നും? ഇല്ലാതിരുന്നിട്ട് ഉണ്ടായാലേ സൃഷ്ടിയാവുന്നു, അങ്ങനെ സൃഷ്ടിയാവത്തു. അപ്പൊ എന്താണ് ഉപ്പത്തേ പ്രാ അഭാവ? ഈ ജഗത്ത് ഉത്പന്നമാകുന്നതിന് മുമ്പ് ഇല്ലായ്മ. ഇത് തർക്കികന്മാർ പറയുന്ന പ്രാഗഭാവം. അങ്ങനൊരു വാക്ക് കേട്ടുകൊണ്ട് അങ്ങോട്ട് ചാടി വീഴേണ്ട കാര്യം. എന്തുകൊണ്ടെന്താ? എന്താണ് അതുകൊണ്ടാണ് തർക്കികന്മാർ പറയുന്ന പ്രാഗഭാവം എന്തുകൊണ്ടല്ല? പ്രാഗ്യെന്നും അഭാവമെന്നും രണ്ട് ശബ്ദം കേട്ടുകൊണ്ട് ഇത് പ്രാഗഭാവമാണ് ഇവിടെ പറയുന്നത് എന്നാണ് മിക്ക വ്യാഖ്യാതാക്കളും ധരിച്ചിരിക്കുന്നത്. ഇവിടെ അതല്ല, എന്തുകൊണ്ടല്ല? ഒരാണെങ്കിൽ എന്താണ് പ്രാഗഭാവം എന്ന് തർക്കിമാരാണ് ഈ പ്രാഗഭാവത്തെ കുറിച്ച് പറയുന്നത്. അവർ പറയുന്നത് ഒരു കാര്യം ഉണ്ടാകുന്നതിന് മുമ്പ് ആ കാര്യത്തിന്റെ ഉപാദാനത്തിൽ അഭാവം എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടല്ലോ, അവർ പറയുന്ന ഒരു പദാർത്ഥം. അഭാവം അവരെ സംബന്ധിച്ചൊരു പദാർത്ഥമാണ്, അങ്ങനെയാണ് അവർ പ്രാഗഭാവം എന്ന് പറയുന്നത്. അത് പാത്രം ഉണ്ടാകുകയാണെങ്കിൽ, മൺപാത്രം ഉണ്ടാകുകയാണെങ്കിൽ, ആ പാത്രം ഉണ്ടാകുന്നതിന് മുമ്പ് മണ്ണില് ആ പാത്രത്തിന്റെ പ്രാഗഭാവം ഉണ്ടായി, അതൊരു പദാർത്ഥമാണ്. അത് ആ മണ്ണിന് സ്വരൂപ സംബന്ധത്തിൽ മണ്ണല്ലാതെ, അതാണ് അവിടെ പ്രത്യേകത. പ്രാഗഭാവം എന്ന് പറഞ്ഞാൽ അത് മണ്ണല്ല, പിന്നെയോ മണ്ണിൽ ഇരിക്കുന്ന മറ്റൊരു പദാർത്ഥമാണ്. അഭാവം വേറൊരു പദാർത്ഥമാണ്. സപ്തപദാർത്ഥങ്ങളിൽ ഒരു പദാർത്ഥമാണ് എന്ത്? അഭാവം. അത് മണ്ണല്ല. അപ്പൊ പ്രാഗഭാവം എന്ന് പറഞ്ഞാൽ തന്നെ തർക്കിന്മാരുടെ പ്രാഗഭാവം എന്ന് പറഞ്ഞാൽ ഇവിടെ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും വെള്ളത്തിലാവും. അങ്ങനെ പ്രാഗഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുടമുണ്ടാക്കുന്നതിന് മുമ്പ്, അതുണ്ടായി വരുന്നതിന് മുമ്പ് മണ്ണിൽ സ്വരൂപ സംബന്ധത്തിൽ ഇരുന്ന ഒരു അഭാവമാണ്. അത് മണ്ണിൽ നിന്ന് വേറെയാണ്. അഭാവം എന്ന് പറയുന്ന ഒരു പദാർത്ഥമാണ്. അങ്ങനെയൊക്കെ പറയുന്നു ഇവിടെ. അതുകൊണ്ട് പ്രാഗഭാവത്തെ കുറിച്ച് അല്ല പറയുന്നു ഇവിടെ. പിന്നെ എന്നെ കുറിച്ചാ പറയുന്നത്? ഇവിടെ പറയുന്നത് ശരിയാണ്, മണ്ണ് മണക്കുടം ഉണ്ടാക്കുന്ന കുലാലും അതിന് ഉരുട്ടി വയ്ക്കും കുടം ഉണ്ടാക്കുന്നു. അപ്പം നമ്മൾ മണ്ണിൽ നോക്കി കഴിഞ്ഞാൽ അവിടെ കുടം കാണത്തില്ല. അത് ശരിയാണ്, കുട അവിടെ കാണില്ല. അതുകൊണ്ട് നമ്മൾ പറയും കുടമില്ല, അല്ലെങ്കിൽ അതിൻ്റെ അഭാവം ഉണ്ടെന്നൊക്കെ പറയും. നമ്മൾ അനുഭവം വെച്ച് പറയുകയാണ്, അത് കുടമില്ലെന്ന് പറഞ്ഞാൽ, കുടത്തിന്റെ അഭാവം ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊന്നും ദോഷമില്ല. ശബ്ദം എങ്ങനെയും പ്രയോഗിക്കും. പക്ഷെ അവിടെ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രാഗഭാവമാണ്. പിന്നെ എന്താണ് മണ്ണ്, മണ്ണ് പോലുള്ള അതിലുള്ള. അപ്പൊ ഇവിടെ പ്രാഗ് അഭാവത്തെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് എന്താണ് മണ്ണിനെ കുറിച്ചാണ് പറയുന്നത്. പാത്രം ഉണ്ടാക്കുന്നതിന് മുമ്പ് പാത്രം ഇല്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് അത്രയും ഇത്രയുള്ള അഭാവം ഉണ്ടെന്നല്ല, പിന്നെ എന്താണ് മണ്ണ്, മണ്ണ് മാത്രമേ ഉള്ളൂ. ഇതാണ് എന്താ പ്രാഗഭാവത്തെ കുറിച്ചല്ല പറയുന്നത്. പറഞ്ഞാൽ എല്ലാം തെറ്റിപ്പോകും. ഇവിടെ രണ്ട് ശബ്ദം വന്നിട്ടുണ്ട്, പ്രാക്ക് അഭാവം. അതുകൊണ്ട് തർക്കശാസ്ത്രത്തെ കുറിച്ചുകൂടെ ചിന്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ചിന്തിച്ചാൽ ഈ പറയുന്ന എന്താണെന്ന് മനസ്സിലാകത്തില്ല. അതാണ് വ്യാഖ്യാതാക്കൾക്ക് പലർക്കും പറ്റിയിരിക്കുന്നത്. അപ്പോൾ വ്യക്തമായും മനസ്സിലാക്കുന്ന ഇവിടെ താർക്കികന്റെ പ്രാഗഭാവത്തെ കുറിച്ചല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? സൃഷ്ടിക്കുന്ന മുമ്പ്, അത് ഉണ്ടാക്കുന്നതിന് മുമ്പ് കുടം ഉണ്ടായിരുന്നില്ല. വളരെ സ്പഷ്ടമാണ്. എന്നുവെച്ചാൽ നമ്മുടെ അനുഭവത്തിലില്ല. നമ്മുടെ അനുഭവത്തിൽ അത് ഇല്ല. പിന്നെ എന്താ അവിടെ ഉണ്ടായിരുന്നത്? മണ്ണ്. കൊണ്ട് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അഭാവം എന്ന് പറയുന്നൊരു പദാർത്ഥം ഇല്ല, മണ്ണെന്ന് പറയുന്നൊരു പദാർത്ഥം മാത്രമേ. അപ്പോ പാത്രം അവിടെ നിന്നുണ്ടായി എന്ന് ചോദിച്ചാൽ മണ്ണിൽ നിന്നുണ്ടായി. പാത്രം ഉണ്ടായാലും മണ്ണിൽ നിന്നു. അപ്പൊ അവിടെ ഒരു ചോദ്യം വരും, എല്ലാ മണ്ണിൽ നിന്നും പാത്രം ഉണ്ടാവും, കുറച്ച് മണൽ കൂട്ടി വെച്ച് അതിൽ നിന്ന് പാത്രം ഉണ്ടാക്കാൻ പറ്റും. നല്ല പശിമയുള്ള മണ്ണ് വെള്ളം ഒഴിച്ച് ചവിട്ടി കുഴച്ച് നല്ല പരുവത്തിലെടുത്താലേ അതിൽ നിന്ന് പാത്രം ഉണ്ടാവും എന്ന് പറയാം. അപ്പോൾ ഈ മണല് ഈ കുഴച്ച മണ്ണും തമ്മിൽ എന്താ വ്യത്യാസം? ഇതാണ് വ്യത്യാസം. അത് പറയും, മണലിൽ ആ പാത്രം ഉണ്ടാകുന്നതിനുള്ള ഒരു ശക്തി ഇല്ലേ, കുഴച്ച മണ്ണ് പരുവപ്പെടുത്തിയ മണ്ണിലും പാത്രം ഉണ്ടാക്കുന്നതിനുള്ള ഒരു ശക്തി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോ പറയുന്നു, മണ്ണ് ഉരുള കൂട്ടി വച്ചിരിക്കുന്നു, അതിലങ്ങനെ ഒരു ശക്തി ആരും കാണുന്നുണ്ട്. ആ ശക്തി എങ്ങനെയായിരിക്കും? അതിന് രൂപമുണ്ട്, രസമുണ്ട്, ബന്ധമുണ്ട്, സ്പർശമുണ്ട്. എങ്ങനെ ശക്തി അറിയുന്നത് ഉണ്ടെന്ന് നിങ്ങൾ അങ്ങനെ പറയുന്നു? ആ മണ്ണിൽ പാത്രം ഉണ്ടാകുന്നതിനുള്ള ഒരു ശക്തി ഉണ്ടെന്ന് നിങ്ങൾ അങ്ങനെ അറിയും? കാര്യത്തെ കണ്ടിട്ട് അനുമാനിക്കുകയാണ്. എന്തുകൊണ്ട് അനുമാനിക്കുന്നു? മണല് കൂട്ടി വെച്ചാൽ അതിൽ നിന്ന് പാത്രം ഉണ്ടാക്കാൻ പറ്റുന്നില്ല, മണ്ണ് കുഴച്ചു വെച്ചാൽ അതിൽ നിന്ന് പാത്രം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഏത് മണ്ണിൽ നിന്നാണോ പാത്രം ഉണ്ടാകുന്നത്, ആ മണ്ണിൽ ഈ പാത്രം ഉണ്ടാകുന്നതിന് കാരണമായ ഒരു ശക്തി ഉണ്ട് എന്ന് അനുമാനിക്കുക. അല്ലാതെ ശക്തിയെ അനുമാനത്തിലൂടെ അല്ലാതെ ശക്തിയെ നമുക്ക് പ്രത്യക്ഷമായി അറിയാൻ പറ്റും. മണ്ണിനുള്ള ശക്തി ഇപ്പോ തീ തൊട്ടാലും കൈ പൊള്ളും, തീ കയ്യെ പൊളിച്ച് അപ്പം പറയും തീയിൽ കയ്യെ പൊളിക്കുന്നതിനുള്ള ഒരു ശക്തി ഉണ്ട്. അങ്ങനെ മനസ്സിലായി, തൊട്ടപ്പോ കൈ പൊള്ളിയത്, കൈ പൊള്ളിയിരിക്കുന്ന അതുകൊണ്ട് അയാൾ അതിന് ഇതിനുള്ള ഒരു ശക്തി ഉണ്ട് തീയിലിരിക്കുക എന്ന് പറയുന്നത് പോലെ പാത്രം ഉണ്ടായപ്പോ പറയാണ് ആ മണ്ണിന്റെ ഒരു ശക്തി ഉണ്ട്. കാരണം എല്ലാത്തിനും ഉണ്ടാകുന്നില്ല, അതുകൊണ്ടാണ് ഒരു ശക്തി അവിടെ ശക്തി. അപ്പോൾ ചോദിക്കും, ഇനി എന്താണ് ആ ശക്തി? അതാണ് അടുത്ത ചോദ്യം വരുന്നത്. മണ്ണിലിരിക്കുന്ന ശക്തി എന്താണ് നമുക്ക് പ്രത്യക്ഷമായി അനുഗ്രഹിക്കാൻ പറ്റുന്നില്ല, നമ്മൾ അനുമാനിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഒന്നുണ്ടെന്ന് അതെന്തോ ഒരു വിശേഷതയുണ്ട്. അതെന്താണത്? അങ്ങനെ ശക്തി എന്ന് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ അതിന്റെ ശക്തി, മണ്ണിന്റെ ശക്തി. അപ്പോ അവിടെ സൃഷ്ടിക്കുന്ന മുമ്പ് മണ്ണ് അതിൻ്റെ അകത്തൊരു ശക്തി ഇങ്ങനെ രണ്ട് സാധനങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ പറയും ഇല്ല. ആ ശക്തി എന്ന് പറയുന്നത് മണ്ണ് തന്നെ, മണ്ണിൽ നിന്ന് വേറിട്ടല്ല. മണ്ണ് ശക്തി എന്ന് രണ്ടെണ്ണമല്ല, വിനയോ. ആ ശക്തി എന്ന് പറയുന്നത് മണ്ണ് തന്നെ. വേറെ അതെന്ന് വെച്ചാൽ മണ്ണ് മാത്രമേ ഉള്ളൂ, മണ്ണ് മാത്രമേ ഉള്ളൂ. പലയിടത്തും പറയുന്നു, പല സ്ഥലങ്ങളിലും അങ്ങനെ ശക്തിയെ കുറിച്ച് പറയും. പക്ഷെ അത് ശക്തി എന്ന് പറഞ്ഞാലും അവിടെ ദ്വൈതം വരുന്നില്ല, രണ്ടെണ്ണം. ആ ശക്തി എന്ന് പറയുന്നത് എന്താണ്? മണ്ണ് തന്നെ. അല്ലെങ്കിൽ അത്രേ അതിനെ കുറിച്ച് പറയാൻ പറ്റും. കാരണം ഈ സൃഷ്ടിക്ക് മുമ്പുള്ള കാര്യമില്ല, മനുഷ്യന്റെ സൃഷ്ടിക്ക് മുമ്പെന്ന് പറയുമ്പോൾ അവിടെ താനുണ്ടായിരുന്നില്ലല്ലോ, താനും സൃഷ്ടിയപ്പെട്ടിരിക്കുകയാണ്. സൃഷ്ടി നടന്നതിന് ശേഷമാണ് താനും വന്നത്. അപ്പൊ സൃഷ്ടിക്ക് മുമ്പുള്ള കാര്യം എന്ന് പറയുന്നത് ഉറക്കത്തിലെ കാര്യം പറയുന്ന പോലെയാണ്. അവിടെ നിദ്രയുള്ള കാര്യങ്ങൾ നമ്മളങ്ങനെ പറയും, അതുപോലെ പ്രയാസമുള്ള കാര്യമാണ്. കാരണം അവിടെ മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ ഒന്നും പ്രവർത്തിക്കുന്നില്ല. പിന്നെ ഗാഢ നിദ്രയെ കുറിച്ചൊന്നും പറയാം. എന്നാൽ ഇവിടെ ഇരുന്നുകൊണ്ട് അനുമാനിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെയാണ് സൃഷ്ടിക്കുമ്പോഴുള്ള കാര്യം. ഗാഢ നിദ്രയെക്കുറിച്ച് ഉണർന്നിരുന്ന് നമ്മൾ പലരും അനുമാനിക്കും, ഊഹിക്കുന്നു, അതങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും. അനുമാനിക്കുക എന്ന് വെച്ചാൽ ഊഹിക്കുക. അതുപോലെ എന്ത് ചെയ്യുന്നു? സൃഷ്ടിക്ക് മുമ്പുള്ള കാര്യം അനുമാനിക്കുകയാണ്. പാത്രം ഉണ്ടാകുന്നതിന് മുമ്പ് മണ്ണിൽ ആ പാത്രം ഉണ്ടാകുന്നതിനുള്ള ഒരു ശക്തി ഉണ്ടായിരുന്നു. ആ ശക്തി മണ്ണിൽ നിന്ന് വേറെയല്ല, അല്ലെങ്കിൽ അതുകൂടെ ചേർന്നാണ് മണ്ണ് എന്ന് പറയും. ഈ മണ്ണെന്ന് പറയുന്നതിന് എന്തെല്ലാം ഘടകമാണെങ്കിലും പാത്രം ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള മണ്ണ് എന്ന് പറയുമ്പോൾ അത് വെള്ളം കിട്ടും, വെള്ളം. പിന്നെ അതിൻ്റെ എല്ലാം ധർമ്മങ്ങളുണ്ട്, മണ്ണിൻ്റെ ഘടകങ്ങളും, ജലത്തിൻ്റെ ദ്രവത്വം പോലെയുള്ള ഗുണങ്ങളുണ്ട്, സ്നേഹം പോലെയുള്ള ഗുണങ്ങളുണ്ട്, എല്ലാം അവിടെ ഉണ്ട്. ആ പിണ്ഡത്തിൽ എല്ലാം കൂടെ ചേർന്നതിനാണ് നമ്മൾ മൺ ഉരുള എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ ജഗത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പും അവിടെ എന്തുവരുന്നു? ഈ ശക്തി അവിടെ അദ്വൈതമുള്ളതിനും ശക്തി, പ്രാണികളുടെ കർമ്മ സംസ്കാരം ഇതെല്ലാം കൂടെ ചേർന്നില്ല ഇരിക്കുന്ന ഒരവസ്ഥ, അതിനാണ് അവ്യാകൃത അവസ്ഥ എന്ന് പറയും അദ്വൈതികൾ. അസത്തെന്നും പറയും രണ്ടുമൊന്നും അവ്യാകൃത അവസ്ഥ എന്ന് വെച്ചാൽ അപ്രകട നാമരൂപം, നാമരൂപങ്ങളൊന്നും പ്രകടമാകാതിരിക്കുന്ന അവസ്ഥ. എന്നാൽ അതിൻ്റെ എല്ലാം ബീജമുള്ള അവസ്ഥ. അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇതെന്താണ്? സൃഷ്ടിക്ക് തയ്യാറായിരിക്കുന്ന അവസ്ഥയാണ് ബ്രഹ്മത്തിൽ. അവിടെ എല്ലാം ഒന്നായി തന്നെയിരിക്കുന്നു, അവിടെ രണ്ടായി തന്നെയില്ല, എല്ലാം ഒന്നായിട്ടില്ല. പിന്നെ രണ്ടാകുന്ന സൃഷ്ടി അവിടെ ഒന്നായിരിക്കും. സൃഷ്ടിയെ അനാദിയായി സ്വീകരിക്കുന്നത് കൊണ്ട് ഒരു സൃഷ്ടിയുടെ അവസാനം പ്രളയം, അത് കഴിഞ്ഞ് അടുത്ത സൃഷ്ടിയുടെ ആരംഭം, അതാണ് ഈ പറയുന്നത്. സൃഷ്ടിക്ക് മുമ്പുള്ള അവസ്ഥ എന്ന് പറയുന്നത് അനുഭവ പല സൃഷ്ടികളും നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ആത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മം നിർഗുണമായിരിക്കുമ്പോഴും അങ്ങനെ അത് നിർഗുണമായിരിക്കുന്നത് എപ്പോഴാണ്? ആത്മാവ് നിർഗുണമായിരിക്കുന്നത് എപ്പോഴാണ്? സൃഷ്ടിയിലും പ്രളയത്തിലും എല്ലാം, സൃഷ്ടിക്കു മുമ്പും ഭൂതസൃഷ്ടിയിലും പ്രളയത്തിലും ഇനി സൃഷ്ടി സംഭവിച്ചാലൊക്കെ എന്ത് ചെയ്യുന്നു? അത് നിർഗുണമായി തന്നെ നിർഗുണമായിരിക്കെ അതിന്റെ നിർഗുണത്വം അതിന് ഒരിളക്കവും തട്ടാതെ തന്നെ എന്ത് ചെയ്യുന്നു? മായ മായാകാര്യങ്ങൾ അതിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ നിർഗുണത്തെ ബാധിക്കുന്ന സംഭവം ഇതാണ് അദ്വൈതത്തിന്റെ സിദ്ധാന്തം. നിർഗുണമായ ബ്രഹ്മത്തിൽ എങ്ങനെ മായ വരും, എങ്ങനെ മായ കാര്യങ്ങൾ വരും, എങ്ങനെ പൂർവ്വസൃഷ്ടി വരും, പിന്നെ പരസൃഷ്ടി വരും. അപ്പൊ സൃഷ്ടിക്കുന്നു അങ്ങനെ മായ വന്ന് അങ്ങനെ ബ്രഹ്മ നിർഗുണമോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും അദ്വൈതത്തിനെതിരായിട്ട്. അവിടെ പറയുന്നു ബ്രഹ്മ നിർഗുണമെന്ന് പറയുന്നത് അതിനെ സൃഷ്ടിക്ക് മുമ്പെന്നോ സൃഷ്ടിക്ക് പിൻപെന്നോ സൃഷ്ടിയുള്ള പ്രയോഗം വ്യത്യാസം എപ്പോഴും അത് എന്ത് തന്നെയാണ്? നിർഗുണം തന്നെയാണ്. നിർഗുണമായിരിക്കെ തന്നെ അതിനെന്ത് സംഭവിക്കുന്നു? പൂർവ്വസൃഷ്ടി, അതിന്റെ നാശം, അടുത്ത സൃഷ്ടിയുടെ ഉൽപ്പത്തി എല്ലാം സംഭവിക്കുന്നു. അതിന്റെ നിർഗുണതയെ ഭഞ്ജിക്കുക, അതിനൊരു ദോഷവും ചിത്താണ്. അതുകൊണ്ട് സൃഷ്ടിക്ക് മുമ്പ് മായ ഉണ്ടെന്ന് പറഞ്ഞാൽ ദ്വൈതം വരത്തില്ലേ? വരുന്നില്ല. എന്തുകൊണ്ട്? സൃഷ്ടിയിലും ദ്വൈതമില്ല. സൃഷ്ടി സംഭവിച്ചു കഴിഞ്ഞാൽ എന്തു വരുന്നു? ഇവിടെ ദ്വൈതം ഇല്ല. എന്തുകൊണ്ടില്ല? അതില് ബ്രഹ്മത്തെ സംബന്ധിച്ച് വ്യത്യാസം, അത് ഇപ്പൊ സൃഷ്ടിയാണോ അതോ സൃഷ്ടി അവസാനിച്ചു അത് കഴിഞ്ഞ് സൃഷ്ടി ഉണ്ടാകുമോ, ഇതൊന്നും ബ്രഹ്മത്തെ സംബന്ധിച്ച് ഒരു പ്രശ്നമേ അല്ല. ഇതൊന്നും ബ്രഹ്മത്തെ ബാധിക്കില്ല. ബ്രഹ്മത്തിന്റെ പൂർണ്ണതയെ അല്ലെങ്കിൽ നിർഗുണതയിൽ നിന്നും സ്പർശിക്കുന്നില്ല. അതുകൊണ്ട് മായ ഉണ്ടെന്ന് പറഞ്ഞാലോ പ്രപഞ്ചമുണ്ടെന്ന് പറഞ്ഞാലോ അത് സംബന്ധം ബ്രഹ്മനിർഗുണമായി തന്നെ. നിങ്ങൾ ഉറങ്ങിക്കിടന്നാൽ, സ്വപ്നം കണ്ടാൽ, ഉണർന്നിരുന്നാൽ ആത്മാവ് അവിടെ നിർവികാരിയായി തന്നെ. അതിനെയൊന്നും ബാധിക്കില്ലേ? പക്ഷേ സൃഷ്ടിയും പ്രളയവും സ്വീകരിക്കുന്ന എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ വസ്തുക്കളും ഉണ്ടായി നശിക്കുന്നതാണ്. ഓരോന്നും ഉണ്ടായി നശിക്കുകയാണെങ്കിൽ സർവപ്രപഞ്ചത്തിന് ഒരു നാശം സംഭവിക്കണം, എന്നിട്ട് വീണ്ടും ഒരു ഉൽപ്പത്തി സംഭവിച്ചിരിക്കണം എന്നിങ്ങനെ കൽപ്പിക്കുകയാണ്. ഇതൊരു ഊഹമാണ്, ഒരു കൽപ്പനയാണ്. മനുഷ്യൻ ചിന്തിച്ചേരുന്ന ഓരോ സിദ്ധാന്തങ്ങളാണ്. പഴയകാലത്ത് മനുഷ്യൻ അതെങ്ങനെ ചിന്തിച്ച, ഇതൊക്കെ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ മൊത്തത്തിനൊന്നും സംഭവിക്കും. അതുകൊണ്ട് എന്താണ്, സൃഷ്ടിക്ക് മുമ്പ് മായ ബ്രഹ്മം തന്നെയായിരുന്നു. ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട് മായ എന്ന് പറയുന്ന ഒന്ന് ഉണ്ടായില്ല, അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. സൃഷ്ടി ആരംഭിച്ച് ആ സൃഷ്ടിയാണ് ഈ സൃഷ്ടി, നമ്മൾ അനുഭവിക്കുന്ന സൃഷ്ടി. ഇപ്പൊ സൃഷ്ടിക്ക് കാരണമായിട്ട് ഒരു ശക്തി വേണം. ആ ശക്തി എന്ന് പറയുന്നത് ബ്രഹ്മത്തിന്റെ ശക്തിയും അപ്പൊ ശക്തിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. മായാശക്തി, മായാശക്തി ഇതൊക്കെ ഏൽപ്പിച്ചതുകൊണ്ട് എന്താ ഗുണം? ബ്രഹ്മത്തിന് നിർഗുണമായിരിക്കുക, ബ്രഹ്മത്തിന് ഇതിനൊന്നും യാതൊരു ഉത്തരവാദിത്വമില്ല. ബ്രഹ്മത്തിന് നിർഗുണമായി തന്നെ ഇരിക്കാം. ഗുണമാണെങ്കിലും ശരി, ദോഷമാണെങ്കിലും ശരി, എല്ലാം എന്ത് ചെയ്യും? മായ. അതൊന്നും ബ്രഹ്മത്തെ ബാധിക്കത്തില്ല. ഇത് അദ്വൈതികൾക്ക് കിട്ടുന്നത് സംഖ്യന്മാരിൽ നിന്നാണ്. സംഖ്യന്മാരുടെ സിദ്ധാന്തത്തെ അവരൊന്ന് പരിഷ്കരിച്ചാണ് ആദ്വൈത കുറച്ച് ചിന്തിച്ച് മനസ്സിലാക്കിയ സംഖ്യന്മാരാണ്. വേദത്തിലൊക്കെ ഉണ്ടായിരുന്നെന്ന് പറയാം, പക്ഷെ അവിടെയൊക്കെ അസ്പഷ്ടമാണ്. സംഖ്യന്മാരാണ് ആദ്യം ഇങ്ങനെ നിർഗുണനായ ഒരു പുരുഷനുണ്ടെങ്കിൽ എല്ലാ നന്മ തിന്മകളും പ്രകൃതിയിൽ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പുരുഷൻ എങ്ങനെയായിരിക്കുമെന്നും, ഒരു പുരുഷൻ പരമ പരിശുദ്ധനായി, അപ്പൊ പുരുഷൻ നിത്യമുക്തനായി. അപ്പൊ മുക്തി എന്ന് പറയുന്ന സങ്കല്പത്തിന് കിടപ്പാണ് പുരുഷൻ എന്ന് നിത്യമുക്തനായി തന്നെ. പ്രകൃതി ഇവിടെ നടക്കില്ല. പ്രകൃതി ബന്ധവും മോക്ഷവും സംസാരവും സംസാര നിവൃത്തി എല്ലാം പ്രകൃതി ചെയ്തിട്ട്. ഇതിങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കിയത് ആദ്യം സംഖ്യന്മാരാണ്. അവരാണ് ആദ്യം നിർഗുണമായ പുരുഷന് ഉണ്ടാക്കി. അതിനെ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് വലുതാക്കിയതാണ് നിർഗുണമായ ബ്രഹ്മം. അപ്പൊ അതിനെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നിർഗുണമായ അദ്വൈതം അനുസരിച്ച് നിർഗുണമായ ബ്രഹ്മത്തിൽ ശക്തിയെ സ്വീകരിച്ചാലും പ്രപഞ്ചത്തെ സ്വീകരിച്ചാലും ബ്രഹ്മം നിർഗുണം തന്നെ. അപ്പൊ ഇതെല്ലാം ഉണ്ടെങ്കിലും ബ്രഹ്മം നിർഗുണമായിരിക്കുന്നു. ബ്രഹ്മത്തിന്റെ നിർഗുണതയെ ഇതൊന്നും ബാധിക്കുന്നില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് അതൊന്നും ബ്രഹ്മത്തെ ബാധിക്കുന്നില്ല? നിർഗുണമായത് എന്തുകൊണ്ടെന്നാ ചോദിച്ചത്? ബ്രഹ്മം എന്തുകൊണ്ട് നിർഗുണമായിരുന്നു? ബ്രഹ്മം നിർഗുണമായി എന്നാണ് അതിന്റെ ഉത്തരം. കൊടുക്കരുത്. ഈ കോലാഹലങ്ങളെല്ലാം നടന്നാലും ബ്രഹ്മം നിർഗുണമായി തന്നെ ഇരിക്കും. അദ്വൈതത്തെ ശരിക്കും മനസ്സിലാക്കാത്ത ആൾക്കാർ ഇത് വേറെ എന്തോ സിദ്ധാന്തമാണ്, ഇത് രാമാനുജന്റെ സിദ്ധാന്തമാണ്, അദ്വൈന്റെ സിദ്ധാന്തമാണ്, ഇതെല്ലാം കൂടെ ഗുരുദേവ എല്ലാം കൂടെ അരച്ച് കലക്കി കുടിച്ചിട്ട് പറയുകയാണെന്ന് പറയും പൊട്ടന്മാര്. ഇത് അദ്വൈതം തന്നെ മനസ്സിലായി. അപ്പോ ഇതൊക്കെ സംഭവിച്ചാൽ എന്തുകൊണ്ട് ബ്രഹ്മ നിർഗുണമായിരുന്നു പറഞ്ഞിട്ടുള്ളതാണ്. എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കും.